ഇക്കാരാന്ത ഹരിശബ്ദം, ഹരിശബ്ദസ്യ അർത്ഥവദാതാദര പ്രത്യപ്രാതിപദികം ഇത്തനേന പ്രാതിസഞ്ജ സ്വദ്യുത്പത്തൗ ഹരിസു ഇത്യത്ര അനുബന്ധലോപേ ദുത്വ വിസർഗേ ച ഹരിഹി ഹരി ഔ ഇത്യത്ര പ്രഥമയോഃ പൂർവസവർണ ഇത്തനേന പൂർവസവർണ ദീർഘേ പ്രാപ്തേ ഹരി ഹരി ജസ് ഇത്യത്ര പൂർവസവർണദീർഘേ പ്രാപ്തേ അപി ജസ് ചൈതനേന ഹൃസ്വന്തസ്യ ഗുണ തിനേന ഗുണേ കൃതേ അയ്യാദേശേ ഹരയഃ സംബുദ്ധോ ഹേ ഹരിസു ഇത്യത്രാപി ഹർസ്വസ്യ ഗുണഃ ഇത്തനേന ഗുണേ ജാതേ ഹേ ഹരേസു ഇത്യത്ര ഹൃസ്വാത് സംബുദ്ധേ ഇതി സംബുദ്ധിലോപേ ഹേ ഹരേ ഹേ ഹരി ഹേ ഹരേ ഹ ഹരി അം ഇത്യത്ര അമ്മിപൂർവ ഇത്തനേന പ്രരൂപേ ഹരിം ഹരി ഹരി ശസ് ഇത്യത്ര അനുബന്ധലോപേ ഹരി അസ് ഇത്യത്ര പ്രഥമയോ പൂർവസ്വർണി പൂർവസവർണദീർഘേ ജാതേ ഹരീ തസ്മാത് ചസോ ന പുംസി ഇതി നത്വേ ഹരീൻ ഹരിട്ട ഇത്യത്ര ഹരിശബ്ദസ്യ ശേഷോഭ്യസഗീതനേന ഘീ സജ്ഞാസത്വാ ആംഗോന അസ്ത്രിയാം ഇതി അത്ര പുല്ലിംഗേ ടാ ഇത്യസ്യ ന ആദേശേ ഹരി ന ഇതി സ്ഥിതേ നകാരസ്യ അട്ക്കു അണുവായേ വീത്യനേന നത്വേ ഹരിണ ഹരിഭ്യാം ഹരിഭി ഹരയേ ഇത്യത്ര ഘേർങ്ങിതി ഇതി ഹരിശബ്ദസ്വീകാരസ്യ ഗുണേ ജാതേ ഹരേ ഇതി സ്ഥിതേ യച്ചുവായവായുവായത്തിനേന ആദേശേ ഹരയു യേ ഹരയേ ഹരിഭ്യാം ഹരിഭ്യ ഹരി ങസി ഇത്യത്ര അനുബന്ധലോപേ ഹരി അസ് ഇതി സ്ഥിതേ ഘേർങ്ങിതി ഇത്യനേന ഹരി ഇത്യത്ര ഇകാരസ്യ ഏകാരാദേശേ ഹരേ അസ് ഇതി സ്ഥിതേ ങസി ങസോസ്ത തിനേന പൂർവരൂപേ ഹരേസ് ഇതി ജാതേ സകാരത്യ ഋത്വ വിസർഗേ സ ഹരേ ഹരിഭ്യം ഹരിഭ്യ ഷഷ്ടി പഞ്ചമീന് ചതുർത്ഥിയില് ഹരി ഇങ്ങേ എന്നിരുന്നു, മകാരത്തിന് നിസ്സഞ്ജം വന്നു, ലോപിച്ചു ഹരി ഏ എന്നിരുന്നു. അപ്പോൾ ഹരിശബ്ദത്തിന് ഹ്രസ്വ വികാരാന്തമാണ്. ശേഷോ ഘ്യസഗി എന്താ പറയുന്നത്? ഹ്രസ്വമായ ഇകാര ഉകാരാന്ത ശബ്ദങ്ങൾ, അതിന് ഘിസഞ്ജയുണ്ട്, സഗി ശബ്ദത്തിനില്ല. അതുകൊണ്ട് ഇത് ഹ്രസ്വ ഇകാരാന്തമായ ശബ്ദമാണ്. ഹരിശബ്ദത്തിന് ഘിസഞ്ജയുണ്ട്. അപ്പോൾ ഘിസഞ്ജയെ നിമിത്തമാക്കി സൂത്രങ്ങൾ വിധിക്കുന്നിടത്ത് അതുകൊണ്ട് പ്രയോജനം വരും. ചതുർത്ഥിയിലാണെങ്കിലോ ഹരി ഗേന്ദ്രുന്നു, അവിടെ ഘേർങ്ങിതി ഘിസഞ്ജയുള്ള ആ അംഗത്തിന് ഗുണം വരും. ങിത്ത് പരമിരിക്കുക, ചതുർത്ഥിയിൽ ഇങ്ങേന്നിരിക്കുമ്പോൾ അത് ഞിത്താണ്. അപ്പോൾ ഹരിയിലെ ഹരിക്ക് ഗുണത്തെ വിധിച്ചു കഴിഞ്ഞാൽ അലോന്തിസ് ഇപ്രകാരം അന്ത്യത്തിന് വരും. ഇകാരത്തിന് ഗുണം വന്നു കഴിഞ്ഞാൽ ഏകാരം വരും. ഹരേ ഏന്തിരിക്കുന്നു, ഹരേ ഏന്നിരിക്കുമ്പോൾ ഏകാരത്തിന് ഏച്ചു വൈവാഹ്യ പ്രകാരം അയ്യാദേശം വന്നു. ഹരയേ ഹരിഭ്യാം ഹരിഭ്യ, അവിടെ പ്രത്യേകിച്ചൊന്നും വരാനില്ല. പഞ്ചമീന് ഷഷ്ടിയിൽ പഞ്ചമീന് ങസി എന്നിരിക്കും. ഹരിങ്ങസി അനുബന്ധം ലഭിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന ഹരി അസ്. ഇവിടെ എന്താണ് അസ് എന്ന് പറയുന്നത്? ങിത്താണ്, ങകാരം ഇത്തായത് ങിത്ത്. ഹരി അസ് എന്നിരിക്കുമ്പോൾ ഇവിടെയും ആദ്യം എന്ത് പറയുന്നത്? ഗിസഞ്ഞയുണ്ട്. ഹ്രസ്വ ഇകാര ഉകാരങ്ങൾക്ക് ഇക്വാരാന്തമായ ശബ്ദങ്ങൾക്ക് അതും പറയുന്നുണ്ടെന്നാണ്. നദീസഞ്ജ വരാൻ പാടില്ല. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ സ്ത്രീലിംഗത്തിൽ മതിശബ്ദമുണ്ട്, മതി. അതിന് ഞിത്തുകളിൽ നദീസഞ്ജ വിരിക്കും, ഞിത്ത് വരവിരിക്കും. ഇനി നമ്മൾ പഠിക്കും. അപ്പൊ നദീസഞ്ജ വരാത്ത പക്ഷത്തിൽ മതിശബ്ദത്തിന് ഗിസഞ്ജ വരും. പിന്നെ ഗിസഞ്ജ വരുന്നത് പുല്ലിംഗത്തിലും നൗസുകലിംഗത്തിലും ഹ്രസ്വ ഇകാര ഉകാരാന്തങ്ങൾക്ക് നദീസഞ്ജ അല്ല ഗിസഞ്ജ ഉണ്ട്. അവിടെ നദീസഞ്ജ വരത്തില്ല. ഹ്രസ്വ ഇകാരാന്തം, ഹ്രസ്വ ഉകാരാന്തം പുല്ലിംഗത്തിലും നംസലിംഗത്തിലും. ഇവിടെ ഇപ്പൊ നദീസഞ്ജയുണ്ട്. പരത്തിലിരിക്കുന്നത് ഷഷ്ടി ഏകവചനത്തിൽ ങസ് ങകാരമിത്തായി പോയി ശേഷിക്കുന്ന അസ് ഹരി അസന്നിരിക്കുന്നു. ഞിത്ത് വരമിരുന്നാൽ ഗീർങ്ങീതി പറയുന്ന എന്താണ്? ഞിത്ത് വരമിരുന്നാൽ ഹരിശബ്ദത്തിന് ഗുണം വരും. അന്ത്യമായ വികാരത്തിന് ഗുണം വന്നു കഴിഞ്ഞാൽ ഹരേ അസന്നിരിക്കുന്നു. ഏഴ് പരത്തിലായിരുന്നു കഴിഞ്ഞാൽ മുമ്പ് പഠിച്ചിട്ടുള്ള അനുസരിച്ച് ഏത് വരണം? ഏച്ചോ അയവായവാ. പക്ഷെ ഇവിടെ വരത്തില്ല. പിന്നെ വേറൊരു നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏഴ് പരത്തിലായിരുന്ന വരേണ്ട സൂത്രം ഏതാണ്? ഏങ്ങപ്പദാന്താത് അതി. അതും വരത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അവരാത്ത് പദാന്തമല്ല? എന്തുകൊണ്ടല്ല? എന്നാലേ പ്രസംഗം വരും. എന്തുകൊണ്ട് പദാന്തമല്ല? എന്തുകൊണ്ട് പദസഞ്ജയില്ല? പഠിച്ചതാണ്, കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഭസ്സഞ്ജയുണ്ട് ഇവിടെ. യാ പര അനവകാശാച്ച, ഭസ്സഞ്ജ ഉള്ളതുകൊണ്ട് ഇവിടെ പദസഞ്ജ ഇല്ല. പദസഞ്ജ ഉണ്ടെങ്കിൽ ഏങ്ങ പദാന്തത അതി വരത്തുള്ളൂ. അപ്പോൾ ഹരെ അസന്ധിരിക്കും. പിന്നെ പൂർവരൂപം വരുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം. ഏങ്ങോ ങസി ങസോ രതി പൂർവരൂപം ഏകാദേശ്യാർ. ഇവിടെ പറയുന്നത് എന്താണ്? ഏങ്ങിന്റെ പരത്തിൽ ഏങ്ങെന്ന് പറയുമ്പോൾ ഏതെല്ലാം വരും? ഏ ഓ. ഏങ്ങിന്റെ പരത്തിൽ ങസി ങസോ രതി, ങസിയുടെയും ങസിന്റെയും അകാരം ഇരുന്നാൽ അതാണ് ങസി ങസോ രതി. പഞ്ചമി ഏകവചനത്തിന്റെയും ഷഷ്ടി ഏകവചനത്തിന്റെയും അകാരമിരിക്കുമ്പോൾ പഞ്ചമി ഏകവചനം ഖസി, ഷഷ്ടി ഏകവചനം ഖസ്, രണ്ടിന്റെയും അകാരം എന്ന് പറയുമ്പോൾ ഞിത്ത് ലോപിച്ചാൽ ശേഷിക്കുന്ന അകാരം. അതിരുന്നു കഴിഞ്ഞാൽ എന്തുവരും? പൂർവരൂപ ഏകാദേശ്യം. ഇവിടെ പൂർവത്തിൽ ഹരി ഇകാരമായിരുന്നത്, പക്ഷെ അതിനെന്ത് ചെയ്തു? ഖേർ ഞിത്തി എന്നുള്ള സൂത്രപ്രകാരം ഞിത്തിരുന്നു കഴിഞ്ഞാൽ ഗുണം വരും. അങ്ങനെ ഗുണം വന്നു, ഗുണം വന്ന് ഹരേ അസന്നിരിക്കുന്നു. ഇപ്പൊ പൂർവ്വരൂപം ഏകാദേശമായി വരുമെന്ന് പറഞ്ഞാൽ ഇവിടെ പൂർവ്വരൂപം ഏതാണ്? ഏ. അത് ഏകാദേശമായി വന്നാൽ പൂർവ്വത്തിലെ ഏ പരത്തിൽ ആ രണ്ടിന്റെയും കൂടെ സ്ഥാനത്ത് എന്തുവരും? ഏകാരം വരും. അപ്പോൾ ഹരേ സകാരത്തിനടുത്ത് വിസർഗം വരുമ്പോൾ ഹരേ ഹേ ഹരേ സകാരത്തിന് ചൂസണമെന്ന് ഹരേ ഹേ. പഞ്ചമീന് ഹരേ ഹേ ഹരിഭ്യാം ഹരിഭ്യ, അവിടെ ഒന്നും വരാനില്ല. ഷഷ്ടിയിലാണെങ്കിലോ ഹരി ങസന്നിരുന്നു, ങകാരത്തിന് ഇസഞ്ഞോ എന്ന് ലോപിച്ചു, ഹരി അസന്നിരിക്കുന്നു. ഞിത്തിരിക്കുന്നുണ്ട്. എന്തുവരും? പൂർവത്തിന് ഗിസഞ്ഞിയുണ്ട്, അതെല്ലായിടത്തും ഉണ്ട്. ഇവിടെ കിസജ്ഞയെ നിമിത്തമാക്കി വിധിച്ചാണെന്ന് തോന്നുന്നു. ഗേർങ്ങിതി ഞിത്ത് പരമിരുന്നാൾ ഗിസഞ്ജയ്ക്ക് ഉള്ള ശബ്ദത്തിന് അംഗത്തിന് ഗുണം വരും. അന്ത്യമായ ഇകാരത്തിന് ഗുണം വന്ന് ഏകാരം വന്നു. ഹരേ അസ് ഹരേ അസ്. ഇവിടെ ഏച്ചുവായ വായവ എന്തുകൊണ്ട്? ആ അതിനെയെല്ലാം ബാധിച്ചുകൊണ്ട് എന്തുവരും? ഗസി ഗസോ ശാന്ത പറയുന്നത് ഗസിയുടെയും ഗസിന്റെയും അകാരം പരമിരിക്കുക. ഇവിടെ ഗസിന്റെ അകാരം പരമിരിക്കുകയാണ്. പൂർവ്വത്തിലെ ഹരിയുടെ ഇകാരത്തിന് വന്ന ഗുണമാണ് പൂർവ്വത്തിലിരിക്കുന്നത്. ഏ അസന്ധിനിമ പൂർവ്വരൂപം ഏകാദേശമായി വരും. പൂർവ്വരൂപം എന്ന് പറയുന്നത് ഏ, അത് ഏകാദേശമായി വരുമ്പോൾ ഏകാരത്തിൻ്റെയും അകാരത്തിൻ്റെയും സ്ഥാനത്ത് ഏകാരം വന്നിട്ട് ഹരേ സകാരത്തിന് ഋത്വവിസർഗം വരുമ്പോൾ ഹരേഹേ. എന്താണ് എന്താണ്? ഒന്നുമില്ല. ഹരേഹേ പഞ്ചമി അകവേനത്തിലും ഹരേഹേ ഷഷ്ടി അകവേനത്തിലും ഹരേഹേ രണ്ടിടത്തും ഒരേ രൂപം തന്നെ. അടുത്ത് ഷഷ്ടി ദിവചനം ഹരി ഓസെന്നിരിക്കുന്നു. ഇവിടെ ഞിത്ത് പരത്തിലുണ്ടോ? അതുകൊണ്ട് ഗേർങ്ങിതി എന്ന് പറയുന്ന സൂത്രം നസിങ് അസ്വസ്ഥ വരുമോ? അങ്ങോനാസ്ത്രീയം വരുമോ? ഇല്ല. അതെവിടെ വരത്തുള്ളൂ? ടായിലെ വരത്തുള്ളൂ. ജസ്സിച്ച വരുമോ? ഇല്ല, ജസ്സില്ല. ഹർസ്വസ്യ ഗുണം വരുമോ? അതെവിടെ വരത്തുള്ളൂ? മറ്റു സൂത്രങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അത് വരുമോ എന്ന് ചോദിച്ചു. പിന്നെ ഹരി ഓസന്നിരിക്കുമ്പോൾ എന്തുവരും? വേറൊന്നും വരാനില്ല. വിശേഷിച്ചുകൂടെ ഒരു സൂത്രം വിധിച്ചിട്ടില്ല. അപ്പോൾ പഠിച്ച സൂത്രങ്ങളിൽ ഏതെങ്കിലും പറഞ്ഞു. അപ്പോൾ ഈയിടെ പരത്തിൽ ഓ ഇരിക്കുമ്പോൾ ഏത് വരും? ഇകോണച്ചി ഹരിജിയോസ് ഇകാരത്തിന് എണ്ണുവന്ന് ഹരിയോസ് ഋത്വവിസർഗം വരുമ്പോൾ ഹരിയോഹോ. അടുത്ത് ഷഷ്ടി ബഹുവനത്തിൽ ഹരി ആം എന്നിരിക്കുന്നു. ഇവിടെ ഹരിക്ക് ഗിസഞ്ഞുണ്ടോ? ഉണ്ട്. പരത്തിൽ ഏതിരുന്നാലും വരും. ഹർസ്വികാരാന്തമാണോ നദിസഞ്ജ ഇല്ലയോ ഗിസഞ്ജ വരും. ഗിസഞ്ജ വന്നു ഹരി ബോസെന്നിരിക്കുമ്പോ അല്ല ഹരി ആമെന്നിരിക്കുമ്പോ ഹ്രസ്വനദ്യാപോ നുട്ട് ഹ്രസ്വമാണ്. ഹ്രസ്വത്തിന്റെ പരത്തിൽ ആമിരുന്നു കഴിഞ്ഞാൽ നുട്ട് വരും. നുട്ട് വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. നുട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ വരുന്ന സൂത്രം ആദ്യം തോ ടകിതോ ടിത്തായോണ്ട് ആമിന്റെ പൂർവ്വത്തിൽ വരും. നുട്ടിലെ ടകാരം ഇത്തായി ഉകാരം ഉച്ചാരണാർത്ഥ ശേഷിക്കുന്നൊന്ന് ഹരി നാം. ഹരി നാം എന്നിരിക്കുമ്പോഴാണ് നാമി വന്നിട്ട് എന്ത് ചെയ്യും? പൂർവ്വത്തില് ദീർഘം വിധിക്കും. പൂർവ്വത്തിൽ ഏതായിരിക്കുന്ന ഈ ഈക്ക് ദീർഘം വിധിക്കുമ്പോൾ ഏത് സൂത്രോട് വരും? സ്ഥാനേ അന്തരപ്രകാരം ദീർഘമായ ഈ തന്നെ വരും. അപ്പോ ഹരി ഹർസ്വം ദീർഘമായ ഹരി ആം ഹരി നാം. അപ്പൊ ഏ സൂത്രം വരുന്നു? അട്ടുപോന്നുപോയി അഭിപ്രകാരം നകാരത്തിന് നകാരം വന്നു. ഇവിടെ ഏതിന്റെ വ്യവധാനമാണ് വരുന്നത്? ഈകാരം എഴുതിപ്പെടുന്നു. അട്ട് ഹരീണാം എന്ന് വരുന്നു. ഹരീണാം മകാരത്തിന് ഹലന്ത്യം പ്രകാരം ഇസഞ്ഞ് വരുന്നില്ല. എന്തുകൊണ്ട്? വിഭക്തോ ഉസ്മ. ഇനി ഹരി സപ്തമിയില് ഞി ഹരിശബ്ദത്തിന് ഗിസഞ്ജയുണ്ട്. ഞിത്ത് പരമരിക്കുമ്പോ സൂത്രം വരും. ഗേർങ്ങിതി വരാം. അതെന്താ പറയുന്നത്? ഞിത്ത് പരമിരുന്നാൽ പൂർവത്തിലെ ഇകാരത്തിന് ഗുണം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഹരേന്ന് വരാം. പക്ഷെ അതിന്റെ അപവാദ സൂത്രമാണ് അടുത്ത് വരുന്നത്. എന്താണ് അച്ച ഭേ ഇതുഭ്യാം ഉത്തരസ്യ ഗേരൗത് ഘേർ അത് ച അച്ച എന്ന് പറയുന്നത് എങ്ങനെയാ വിരിക്കുന്നത്? അത്ത് ച, അത്ത് ച എന്നുള്ളത്തെ സൂത്രം പ്രവർത്തിച്ചു. സ്തോഷനശു വന്നിട്ട് എന്ത് വന്നു? സ്തോഷനശു വന്നിട്ട് അച്ച് അച്ച അത്താണോ സ്തോഷനശു വരുന്നതിന് മുമ്പേ? ഏതൊരു ജലാഞ്ചിശ വന്നേ സ്തോഷനശു ഹരിച്ച എല്ലാം വരാം. അത്തുച്ച എന്നുള്ളതിനാണ് ഇവിടെ അച്ച എന്ന് പറഞ്ഞത്. വിദുദ്ധ്യാന്ന് പൂർവത്തിൽ നിന്ന് വരുന്നു. അത്തുച്ച ഘേഹേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സൂത്രത്തിൽ രണ്ട് കാര്യങ്ങൾ വിരിക്കുകയാണ്. ഒരു സൂത്രം തന്നെ രണ്ട് വിധി. ഒന്നെന്താണ് വിരിക്കുന്നത്? വിദുദ്ധ്യാം ഉത്തരസ്യ ഘേഹേ ഔത്ത്, ഇതാണ് ഒരു വിധി. ഇതുദ്ധ്യാം എന്ന് വെച്ചാൽ ഹ്രസ്വ വികാരത്തിൻ്റെയും ഹ്രസ്വ ഉകാരത്തിൻ്റെയും പരത്തിലിരിക്കുന്ന ഞേഹേ, ഞീക്ക് എന്തുവരും? ഔത്ത്. ഞീയുടെ ഷഷ്ടിയാണെന്ന് തോന്നുന്നു. ഞേഹേ ഏതുപോലെ? ഹരേഹേ അതുപോലെ. ഷഷ്ടിയാണ്, ഈയുടെ ഷഷ്ടിയാണ് ഗേഹേ. എന്താ പറയുന്നത്? ഇക്കാരത്തിൻ്റെയും ഉകാരത്തിൻ്റെയും പരമിരിക്കുന്ന നീ, അതിനെന്ത് വിരിച്ചു? ഔത്ത്. ഔത്തിൽ തകാരം ഇത്തായി പോയി ശേഷിക്കുന്ന എന്താണ്? ഔ. നീയിൽ ശേഷിക്കുന്ന എന്താണ്? ഈ നകാരം ഇത്തായി പോയി. അപ്പൊ ഹരി ഈ എന്നിരിക്കുകയാണ്. ഹരി ഈ എന്നിരിക്കുമ്പോൾ അകാരം ഇത്തായി ലോപിച്ചു പോയ ശേഷിക്കുന്ന എന്താണ്? ഹരി ഈ. ആ ഈക്ക് എന്ത് വിരിച്ചു? ഔ. ഈയുടെ സ്ഥാനത്ത് ഔ എന്നപ്പോ ഹരി ഔ എന്നായി. ഇതേ സൂത്രം തന്നെ ഒരു കാര്യം ഇവിടെ വിരിക്കുന്നു. എന്താണ് അടുത്ത് പറയുന്നത്? ഘേർ അത്തു ച ഗേഹേ അത്തു ച. ഗേഹേ എന്ന് പറയുന്ന ഏത് വിഭക്തിയാണ്? ഷഷ്ടി. ഏതിന്റെ ഷഷ്ടി? ഏതുപോലെ? ഹരിശബ്ദം പോലെ. ഹരേ ഹേ അതുപോലെ പറയുന്നു. ഖേ ഹേ ഘീക്ക് എന്ന് പറഞ്ഞാൽ ഏതിനാണോ ഘീസഞ്ജയുള്ളത് അതിന് അത്തുച്ച അത്തും വരും. അലോന്തിസി പ്രകാരം അന്ത്യത്തിന് ഏതിനാണോ ഘീസഞ്ജയുള്ളത് അതിലെ അന്ത്യവർണ്ണത്തിന് ഹ്രസ്വ അകാരവും വരും. ഇത് രണ്ടാമത്തെ വിധി. അപ്പൊ ഇവിടെ ഹരിശബ്ദത്തിനാണ് ഘീസഞ്ജയുള്ളത്, അതിന്റെ അന്ത്യവർണ്ണം ഏതാണ്? അതിനെന്ത് വരും? അകാരം. അപ്പൊ രൂപം എങ്ങനെയാവും? ഹര ഔ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഇവിടെ രണ്ട് വിധിയാണ്. പരത്തിലിരിക്കുന്ന ഈക്ക് ഔകാരത്തെ വിധിച്ചു, അംഗത്തിലെ അന്തിമമായ വർണ്ണത്തിന് അകാരവും വിധിച്ചു. അപ്പൊ ഹരി എന്നുള്ളത് ഹര എന്നായി, പരത്തിലിരിക്കുന്ന ഈയുടെ സ്ഥാനത്ത് ഔ എന്ന്. അപ്പൊ ഹര ഔ, ഹര ഔ. അതിന് രണ്ട് വിധി എന്ന് പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ വിധിക്കുന്നു ഒരൊറ്റ സൂത്രത്തിൽ തന്നെ. അതിൽ അത്തുച്ച എന്ന സൂത്രത്തിൽ ബാക്കി പൂർവത്തിൽ നിന്ന് വരുന്നു. ഔത്ത് എന്ന് പറയുന്ന പൂർവത്തിൽ നിന്ന് വന്നതാണ് ഔത്ത് എന്ന് പറഞ്ഞു. വിദുദ്ധ്യാം ഔത്തെല്ലാം പൂർവത്തിൽ നിന്ന് വരികയാണ്. അപ്പോൾ ആദ്യം ഇരിക്കുന്ന ഹരി ഗീ എന്നാണ്. ഗീത്തായതുകൊണ്ട് ഖേർ ഗീതി പ്രകാരം ഗുണം വരേണ്ടതാണ്. പക്ഷെ ഇവിടെ പറയുന്നു എന്താണ്? ഗുണം വന്നാലും കുഴപ്പമൊന്നുമില്ല, ചിലയിടത്ത് അങ്ങനെ പ്രക്രിയ എഴുതിക്കുന്നു, ഗുണം വന്നതിന് ശേഷം എന്നെഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇകാരത്തിൻ്റെ പരത്തിലൊന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പം ഇകാരത്തിൻ്റെ പരത്തിലായതുകൊണ്ട് ഇരിക്കുന്ന നീയിലെ ഇകാരത്തിന് ഔന്നു, പുറത്തിലെ ഹരിയിലെ ഇകാരത്തിന് ആയും വന്നു. ഹരി ഈ എന്നിരിക്കുമ്പോൾ രണ്ടിടത്ത് വികാരമാണ്. പക്ഷെ പൂർവത്തിലെ വികാരത്തിന് ആയും വന്നു, പരത്തിലെ വികാരത്തിന് അവം വന്ന് ഹര അവന്നിരുന്നു. ഹരാകുന്നിരിക്കുന്ന സൂത്രം വരും വൃദ്ധിരേച്ചി, വൃദ്ധി വന്നു കഴിഞ്ഞാൽ ഹരവും എന്ന് വരുന്നു. ഇനി ഹരി ഓസ് എന്നിരിക്കുന്നിടത്ത് ഏത് വന്നു? ഇക കാണിച്ച് ഹരിയോസ് ഹരിയോഹോ. ഹരിസു എന്നിരിക്കുന്നിടത്ത് ഏത് സൂത്രം വരും? ഏതാണ് ഹരിസു എന്നുള്ളിടത്ത് ആദേശപ്പെടുത്തിയോ ഷത്വം വരും, വേറൊന്നും വരാനില്ല. ഹരിഷും ഇകാരാന്ത ശബ്ദങ്ങൾ, ധാരാളം ശബ്ദങ്ങളുണ്ട് ഇകാരാന്തം, എല്ലാം ഇതുപോലെ തന്നെ വരും. ഉദാഹരണം കവി എടുക്കുകയാണ്, കവി കവിഹി കവി ഔന്നിരിക്കുന്നിടത്ത് സൂത്രം വരുന്നു പ്രഥമയോഹോ പുറസുവർണ. കവീ കവി ജസ് എന്നിരിക്കുന്നിടത്ത് ജസിജ ഗുണം വന്നു, അയ്യാദേശം വന്നു. കവി എന്നുള്ളത് കവയ് അസ് കവയഹ കവയസ് കവിഹി കവി കവയഹ ഇങ്ങനെ വരും. രവി രവി രവയഹ അങ്ങനെ വരുന്നു. കവി സംബോധനയിൽ സൂന്നിരിക്കുമ്പോൾ ഏത് വരുന്നു? ഹേ കവേ സൂന്നിരിക്കുന്നിടത്ത് ഹേ ഹ്രസ്വ സമ്പുദ്ധേ ഹേ സമ്പുദ്ധിലോപഹ. ഹേ കവേ ഹേ കവി പ്രഥമയോഹോ പൂർവസവർണ കവി ശസ് ഇത്യത്ര പ്രഥമയോ പൂർവസവർണ ഇത്യനേന പൂർവസവർണ ദീർഘേ ജാതേ ഹവീസ് ഇത്യത്ര സകാരസ്യ തസ്മാത് സസോ നഹ പുംസി ഇത്യനേന നകാരേ ജാതേ കവീൻ. കവി അം ഇത്യത്ര അമി പൂർവ ഇത്യനേന പൂർവരൂപേ കവിം. കവി കവി കവയഹ ഹേ കവേ ഹേ കവി കവയഹ കവിം കവി കവീൻ. കവിട്ട ഇത്യത്ര അങ്ങോന അസ്ത്രിയാം ഇത്യതേന ട ഇത്യസ്യ നകാര ന ആദേശേ കവിനാ നത്വം നത്വം നാസ്തി നത്വ നിമിത്തസ്യ ഭാവ കവിനാ കവിഭ്യാം കവിഭി കവിങ്ങേ ഇതി സ്ഥിതേ കവിശബ്ദസ്യ ശേഷോഭ്യസഗീതനേന ഘിസഞ്ജായാം കവി ങേ ഇത്യത്ര ങകാരസ്യ ഇസഞ്ജായാം ലോപേ ച കവി ഏ ഇതി സ്ഥിതേ കവിശബ്ദസ്യ ഘി സപ്ഞാത്വാദ് ഘേർ ങിതി ഇത്യനേന കവിശബ്ദസ്യ ഇകാരസ്യ ഗുണേ ഏകാരേ കൃതേ കവേ യേ ഇതി ജാതേ ഏച്ചോ അയവായുത്യനേന അയാദേശേ കവയേ ഇതി സിദ്ധ്യതി. ചതുർത്ഥി ഏകവചന ചതുർത്ഥി ദ്വിവചന കവിഭ്യാം ഇത്യത്ര കവിഭ്യാം കവിഭി തൃതീയ ബഹു കവിഭ്യ ചതുർത്ഥി ബഹുവിന് ചവിഭ്യ കവയെ കവിഭ്യാം കവിഭ്യ പഞ്ചമി ഏകവചന കവി ങസി ഇതി സ്ഥിതേ കവിശബ്ദസ്യ ശേഷോഭ്യസഗീത്യനേന ഹി സപ്നായാം സിദ്ധായാം കവി അസ് ഇതി സ്ഥിതേ കവിശബ്ദസ്യ ഘേർങ്ങിതി ഇത്യനേന കവിശബ്ദസ്യകാരസ്യ ഗുണേ ജാതേ കവേ അസ് ഇതി സ്ഥിതേ ങസി ങസോസ്സ ഇത്യനേന ങസി പരേ കവിശബ്ദസ്യ അന്തിമ ഏകാരസ്യ നസി പരേ പൂർവരൂപേ ഏകാര അകാരയോ പൂർവരൂപേ ജാതേ കവേ ഇത്യത്ര സകാരസ്യ ഋത്വവിസർഗേ കവേഹേ കവിഭ്യാം കവിഭ്യ കവി ങസ് ഇതി സ്ഥിതേ കവിശബ്ദസ്യ ശേഷോഭ്യസഖി ഇത്യനേന ഘി സപ്ഞാത്വേ കവി അസ് ഇത്യത്ര കവി ഇത്യസ്യ ഇകാരസ്യ ഗേർങ്ങിരി ഇത്യനേന ഗുണേ കൃതേ ഏകാരേ സിദ്ധേ കവേ അസ് ഇത്യത്ര ങസി ങസുസ് ഇത്യനേന സൂത്രേണ പൂർവരൂപേ ജാതേ ഏകാര അകാരയോർസ്ഥാനേ ഏകാരേ ജാതേ കവേസ് ഇത്യത്ര ഋത്വവിസർഗൌ ച കവേഹേ ഷഷ്ടി ദ്വിവചനെ കവി ഓസ് ഇത്യത്ര കവി ഓസ് ഇത്യത്ര ഇകാരസ്യ ഏകവേണ ചിത്യനേന ഏകാരേ ജാതേ കവ്യോസ് ഇതി സ്ഥിതേ സകാരസ്യ ഋത്വവിസർഗേ ച കവ്യോ കവി ആം ഇതി സ്ഥിതേ കരസ്യ നദ്യാപോ നുട് ഇത്യനേന ആ ഇത്യസ്യ നുട് ആഗമേ കൃതേ കവി നാം ഇത്യത്ര നാമി ഇത്യനേന ഹ്രസ്വീകാരസ്യ ദീർഘേ ജാതേ കവീനാം ഇതി സിദ്ധ്യതി സപ്തമി ഏകവചനെ കവി ങീ ഇത്യത്ര ങീ ഇത്യസ്യ അനുബന്ധലോപേ കവി ഇകാരാതുപരി ഇകാരേ സ്ഥിതേ കവി ഈ ഇത്യത്ര കവിശബ്ദസ്യ ഗിസജ്ഞാത്വാത് ശേഷോഭ്യസഗീത്യനേന ഗിസജ്ഞാത്വാത് കവി ഈ ഇത്യത്ര അച്ചഗ്ഹേ ഇത്യനേന സൂത്രേണ കവിശബ്ദസ്യ അന്തിമ ഇകാരസ്യ അകാരേ സിദ്ധേ അകാര ഉപരി സ്ഥിതസ്യ ഇകാരസ്യ ഔകാരേ ച ജാതേ കവ ഔ ഇത്യത്ര വൃദ്ധൗ സതി കവൗ കവൗ ഇതി സിദ്ധ്യതി സപ്തമീ ദിവേനേ കവി ഓസ് ഇത്യത്ര ഇകാരസ്യ ഇകോ യണചീത്യനേന യകാരാദേശേ കവ്യോസ് ഇത്യത്ര ഋത്വവിസർഗൗ കവ്യോ കവിസു ഇത്യത്ര ആദേശപ്രത്യോ ഇത്യനേന ഷത്വേജാതേ കവിഷു ശരി ആ പഞ്ചമി എടുക്കാം ഉത്തരസ്യ എന്ന് പറയുമ്പോൾ പഞ്ചമി എടുക്കാം കുഴപ്പമില്ല പക്ഷേ എന്ത് പറയുന്നു കേ ഹേ അത്തെന്ന് പറയുമ്പോൾ എന്തുവരും അങ്ങനെ പറയുന്നില്ലേ ഘീക്ക് അത്ത് വരും എന്ന് പറയുമ്പോൾ അവിടെ എന്താവും ഷഷ്ടിയാവും ഉത്തരസ്യ എന്ന് പറയുമ്പോൾ ഏ സൂത്രത്തില് അല്ല അതിപ്പോ മാറ്റാമല്ലോ വിഭക്തി എങ്ങനെ വേണോ മാറ്റാം ഒരു ശബ്ദ ഒരു സൂത്രത്തിന്റെ വിഭക്തിയെ പലതായിട്ടും മാറ്റാം ഇതുപോലെ തന്നെ ഉകാര അന്ത ശബ്ദം ഇതുപോലെ തന്നെ ഉകാരം ഇനി വരുന്നതാണെങ്കിലും വേറെ സൂത്രങ്ങളില്ലാത്തതുകൊണ്ട് ഉകാരാന്ത ശബ്ദം ഇതുപോലെ തന്നെ ശ്രദ്ധിക്കാം പുതിയ സൂത്രങ്ങൾ വരുന്നില്ല ഉദാഹരണം ഗുരുശബ്ദം ഗുരു സു ഇത് സ്ഥിതേ ഉകാരസ്യ ലോപേ ഗുരു സു ഇത്യത്ര ഇത്യത്ര സജുഷോ ഋത്യനേന ഋത്വേ വിസർഗേ ച ഗുരുഹു ഗുരു ഔ ഇത്യത്ര പ്രഥമയോ പൂർവസവർണ ഇത്യനേന പൂർവസവർണ ദീർഘേ ജാതേ പൂർവസ്ഥിതസ്യ ഉകാരസ്യ സവർണ ദീർഘേ ഊകാരേ ജാതേ ഗുരു ഹരി ഇത്യസ്യ ഹരി ഇതി രൂപം ഏവം ഗുരു ഇത്യസ്യ ഗുരു ഇതി ഉകാരസ്യ ദീർഘോഭവതി ഊകാര പൂർവസവർണ ദീർഘേ ഗുരു ഇതി രൂപം സിദ്ധ്യതി ഗുരു ജസ് ഇത്യത്ര പൂർവസവർണ ദീർഘേ പ്രാപ്തേ ജസി ചൈത്യനേന ഗുരുശബ്ദസ്ഥിതസ്യ ഉകാരസ്യ ഗുണേ ജാതേ ഉകാരസ്യ ഗുണ ഓകാരോ സിദ്ധ്യതി സോ ഗുരു ഗുരു ഇത്യത്ര ഗുരോ ഇതി ഭവതി രൂപം ഗുരു ഇത്യസ്യ ഉകാരസ്യ ഗുണേ ജാതേ ഗുരോ ഇതി ഭവതി ഗുരോ അസ് ഇത്യത്ര ഓകാരസ്യ ഗുരോ അസ് ഇത്യത്ര ഓകാരസ്യ ഏച്ചോ അയവായവ ഇത്യനേന അവാദേശേ ഗുരു ഓ അസ് ഓകാരസ്യ അവാദേശേ ഗുരവ് അസ് ഗുരവസ് ഇത്യത്ര സകാരസ്യ ഋത്വേ വിസർഗേ ജ ഗുരവഃ ഗുരുഃ ഗുരു ഗുരവഃ ഹേ ഗുരു സു ഇത്യത്ര അനുബന്ധലോപേ ഹേ ഗുരു സു ഇതി സ്ഥിതേ ഹർസ്യ ഗുണ ഇത്യനേന ഉകാരസ്യ ഗുണേ ഓകാരേ വിഹിതേ ഹേ ഗുരോ സു ഇതി ഭവതി ഗോ ഹേ ഗുരോ സു ഇതി സ്ഥിതേ ഹേ ഹ്രസ്വ സംബുദ്ധേ ഇത്യനേന യേങ് അന്താത് ഉപരി സ്ഥിതസ്യ സകാരസ്യ ലോപേ ഹേ ഗുരോ ഹേ ഗുരു ഹേ ഗുരു ഔ ഇത്യേത്ര പൂർവവത് പൂർവസവർണ ദീർഘേ ജാതേ ഹേ ഗുരു ഉകാരസ്യ ദീർഘോ ഭവതി ഉകാരഃ സവർണ ദീർഘ ദീർഘേ ജാതേ ഹേ ഗുരു ഹേ ഗുരവ ഇതി പൂർവവത് ജസിച്ച ഇത്തനേന ഗുണേ വിഹിതേ ഉകാരസ്യ ഓകാരേ ജാതേ ഏച്ചു അയവായവഹ ഇത്യനേന ഓകാരസ്യ അവാദേശേ ഗുരവഹ ഗുരവസ് ഗുരവഹ ഇതി സിദ്ധ്യതി ദ്വിതീയ ഏകവചനെ ഗുരു അം ഇത്യത്ര അമിപൂർവ ഇത്യനേന പൂർവരൂപേ ജാതേ പൂർവരൂപ ഉകാരേ ജാതേ ഗുരും ഗുരു ഔ ഇത്യേത്ര പ്രഥമയോ പൂർവസവർണ ദീർഘേന പൂർവസവർണ ദീർഘേ ജാതേ ഗുരു ഹരിവത് ഹരിശബ്ദേ ഹരി ഏവം ഗുരുശബ്ദേ ഗുരു ഇതി രൂപം ഭവതി ദ്വിതീയ ബഹുവിനെ ഗുരു ശസ് ഇത്യത്ര അനുബന്ധലോപേ കൃതേ ഗുരു അസ് ഇത്യത്ര പ്രഥമയോ പൂർവസവർണ ദീർഘ ഇത്യനേന പൂർവസവർണ ദീർഘേ ഊകാരേ ഏകാദേശത്വന ജാതേ ഉകാര അകാരയോർ സ്ഥാനേ ഊകാരേ ജാതേ ഗുരൂസ് ഇത്യത്ര സകാരസ്യ തസ്മാച്ചസോ നഹ പുംസി ഇത്യനേന നകാരാദേശേ കൃതേ ഗുരൂൻ ഗുരും ഗുരു ഗുരൂൺ തൃതീയാകവചനെ ഗുരു ടാ ഇത്യത്ര അങ്ങോ ഗുരുശബ്ദസ്യ ഘിസജ്ഞാത്വാ ശേഷോഘ്യസഗിത്യനേന ഉകാരാന്തസ്യ ഗുരുശബ്ദസ്യ ഘിസജ്ഞാത്വാ ദേഹേ പരസ്യ ടാ ഇത്യസ്യ ആങ്ങോന അസ്ത്രിയാമിത്യനേന സൂത്രേണ നാകാരാദേ നാകാരോ വിധീയത്തെ ഗുരു ടാ ഇത്യത്ര ഗുരു ന ഗുരു ന ഇതി ജാതേ അട്ടുപ്പാനുപവായേതനേന രേഭാത് ഉപരിസ്ഥിതസ്യ നകാരസ്യ ഉകാര വ്യവധാനേപി അട്ടുപ്പാനുപവായ ഇത്യനേന സൂത്രേണ നത്വേ ജാതേ ഗുരുണ ഇതി സിദ്ധ്യതി ഗുരുഭ്യാം ഇത്യത്ര വിദ്യന്തരഭാവാത് ഗുരുഭ്യാം ഇത്യേവ സിദ്ധ്യതി. ഗുരുഭി ഇത്യത്രാപി സൂത്രാന്തരഭാവാത് ഗുരുഭി ഇതി ഗുരു ങേ ഇത്യത്ര ഗുരുശബ്ദസ്യ ശേഷോ ഘ്യസക ഇത്യനേന സൂത്രേണ ഘിസജ്ഞാ സിദ്ധ്യതി. തദപരസ്യ ങേ ഇത്യസ്യ അനുബന്ധലോപേ യേ ഇതി സ്ഥിതേ ഗുരുശബ്ദസ്യ ഉകാരസ്യ ഘേർങ്ങിതി ഇത്യനേന സൂത്രേണ ഗുണേ കൃതേ ഉകാരസ്യ ഏകാരേ ജാതേ ഗുരോ ഓകാരേ ജാതേ ഉകാരസ്യ ഓകാരേ ജാതേ ഉകാരസ്യ ഗുണേ വിഹിതേ ഉകാരസ്യ സ്ഥാനേ ഓകാരോ ഭവതി ഏവം ഗുരോ യേ ഇതി സ്ഥിതേ ഓകാരാത് ഉപരി ഏകാരേ സ്ഥിതേ ഓകാരസ്യ ഏചോ അയവായവ ഇത്യനേന ഓകാരസ്യ അവാദേശേ ഗുരവ് യേ ഇതി ജാതേ ഗുരവേ ഇതി ചതുർത്ഥി ഏകവചന രൂപം സിദ്ധ്യതി. ഹരിശബ്ദസ്യ ഹരയേ ഇതിവത് ഗുരുശബ്ദസ്യ ഗുരവേ. ഹരിശബ്ദസ്യ ഏകാരസ്യ സ്ഥാനേ അയാദേശോ ഭവതി അത്ര ഓകാരസ്യ സ്ഥാനേ അവാദേശോ ഭവതി. ഹരിശബ്ദസ്യ ഇകാരസ്യ ഗുണാദേശേ കൃതേ ഏകാരോ സിദ്ധ്യതി. ഗുരുശബ്ദസ്യ ഉകാരസ്യ ഗുണാദേശേ കൃതേ ഓകാരോ ഭവതി. ഏവം ഹരിശബ്ദസ്യ ഹരയേ ഇതി ഗുരുശബ്ദസ്യ ഗുരവേ ദുരുപം സിദ്ധ്യതി. ചതുർത്ഥി ദ്വിവചനെ ഗുരുഭ്യാം ഹരിഭ്യാം ഇതിവത് ഗുരുഭ്യാം. ചതുർത്ഥി ബഹുവചനെ ഹരിഭ്യ ഇതിവത് ഗുരുഭ്യ. പഞ്ചമി ഏകവചന ഹരി ങസി ഇത്യത്ര അനുബന്ധലോപേ ഗുരു ങസി ഇത്യത്ര അനുബന്ധലോപേ ഗുരുശബ്ദസ്യ ഉകാരാന്തസ്യ ശേഷോ ഘ്യസകി ഇത്യനേന ഘിസഞ്ജ്ഞായാം ലബ്ധായാം ഗുരു അസ് ഇതി സ്ഥിതേ ഘിസഞ്ജകസ്യ ഗുരുശബ്ദസ്യ ഘീർങ്ങിതി ഇത്യനേന ഗുണേ വിഹിതേ ഗുരുശബ്ദസ്യ അന്തിമ ഉകാരസ്യ ഓകാരേ ജാതേ ഹരിശബ്ദസ്യ ഇകാരസ്യ ഗുണേന ഏകാരോ ഭവതി ഏവമേവ അത്ര ഗുരുശബ്ദസ്യ ഉകാരസ്യ ഓകാരോ സിദ്ധ്യതി. ഏവം ഗുരോ അസ് ഇത്യത്ര ങസി ങസോ ശൈത്യനേന സൂത്രേണ ഞിതിപരത്വാത് ങസി ഇത്യസ്യ ഹ്രസ്വ അകാരസ്യ പൂർവരൂപേ ജാതേ ഗുരോസ് പൂർവരൂപേ ഓകാരേ ഏകാദശത്വേന ജാതേ ഗുരോസ് ഇത്യത്ര സകാരസ്യ ഋത്വവിസർഗോ ഭവത്തഃ ഏവം ഗുരോഹോ. പ്രഥമതഃ ഗുരുശബ്ദസ്യ ഘിസഞ്ജ്ഞായ ഉകാരസ്യ ഘേർങ്ങിതി അത്യനേന ഗുണേ കൃതേ ഗുരോ അസിത്യത്ര ങസിംഗസോ ചൈത്യനേന പൂർവരൂപേ ഗുരോസ് ഇതി സ്ഥിതേ സകാരസ്യ ഋത്വവിസർഗേ ഗുരോഹോ. പഞ്ചമീ ദ്വിവചനെ ഗുരുഭ്യാം ഹരിശബ്ദവത് പഞ്ചമീ പഞ്ചമീ ബഹുവചന ഗുരുഭ്യ ഷഷ്ടി ഏകവചന ഗുരു അസ് ഇതി ജാതേ ഗുരുശബ്ദസ്യ ഹ്രസ്വകാരാന്തത്വാത് വിസജ്ഞായാം സിദ്ധായാം ഗുരു അസ് ഇത്യത്ര ഗുരുശബ്ദസ്ഥിതസ്യ അന്തിമ ഉകാരസ്യ ഘേർങ്ങിതി ഇത്യനേന ഗുണേ വിഹിതേ ഉകാരസ്യ ഓകാരേ കൃതേ ഗുരോ അസ് ഇത്യത്ര ങസിംഗസോ ചൈത്യനേന ഓകാര അകാരയോർ സ്ഥാനേ ഓകാരേ കൃതേ ഗുരോസ് ഇത്യത്രിസർഗേ ഗുരോഹോ പഞ്ചമി ഏകവചനവത് ഷഷ്ടി ഏകവചനമപി ഭവതി ഗുരോഹോ ഗുരോഹോ ഹരിശബ്ദസ്യ ഹരേഹേ ഹരേഹേ ഇതി രൂപദ്വയം ഭവതി അത്രാവി ഗുരുശബ്ദസ്യ ഗുരോഹോ ഗുരോഹോ ഇതി രൂപദ്വയം ഭവതി ഷഷ്ടി ദിവനെ ഹരിയോഹോ ഇതിവത് ഗുരു ഓസ് ഇത്യത്ര ഉകാരസ്യ ഇകോ എണചി ഇത്യനേന എണാദേശേ കൃതേ ഉകാരസ്യ സ്ഥാനേ വകാരേ ജാതേ ഗുരു ഓസ് ഗുരു ഓസ് ഇത്യത്ര സകാരസ്യ ഋത്വേ വിസർഗേ ച ഗുർവോഹോ ഹരിശബ്ദസ്യ ഹരിയോഹോ ഇതിവത് ഗുരുശബ്ദസ്യ ഗുർവോഹോ ഗുരു ആം ഇത്യത്ര ഹർസ്വനദ്യാപോ നുട് ഇത്യനേന നുട്ടികൃതേ ഗുരു നാം ഇതി ജാതേ നാം ഇത്യനേന ഹർസ്വ ഉകാരസ്യ ദീർഘേ കൃതേ ഗുരു നാം ഇത്യത്ര നകാരസ്യ അൽപ്പാനുഭവായി അപി ഇത്യനേന നകാരേ കൃതേ ഗുരു നാം ഗുരു നാം ഇതി ഭവതി സപ്തമി ഏകവിനെ ഗുരു അങ്ങി ഇത്യത്ര അനുബന്ധലോപേ ഗുരു ഈ ഇതി ജാതേ ഗുരുശബ്ദസ്യ ഹ്രസ്വ ഉകാര അന്തത്വാത് ശേഷോ ഘ്യസഗീത്യനേന ഘിസജ്ഞായാം കൃതേ ഗുരു ഇത്യത്ര അച്ചഘ്യേ ഇത്യനേന സൂത്രേണ ഗുരുശബ്ദസ്യ അന്തിമ ഉകാരസ്യ അകാരേ കൃതേ പരസ്യ ഔ ഇത്യസ്യ ഈ ഇത്യസ്യ ഔകാരേ ച കൃതേ ഗുര ഔ ഇതി ഭവതി ഗുരുശബ്ദസ്യ അന്തിമ അകാരസ്യ അന്തിമ ഉകാരസ്യ അകാരാദേശഃ ഗുരുശബ്ദാത് ഉപരി സ്ഥിതസ്യ ഇകാരസ്യ ഔകാരാദേശഃ ഏവം ആദേശ ദ്വയേ ജാതേ ഗുര ഔ ഇത്യത്ര വൃദ്ധിരേചി ഇത്യനേന വൃദ്ധൗ സതി ഗുരൌ ഇതി ഭവതി രൂപം ഗുരൌ ഗുരുഹോസ് ഇത്യത്ര ഇണാദേശേ ബകാരേ കൃതേ ഗുരുഹു ഗുരു സു ഇത്യത്ര ആദേശ പ്രത്യയോ ഇത്യനേന സകാരസ്യ ഷകാരേ കൃതേ ഗുരുഷു ഇണപരസ്യ സകാരസ്യ ഷകാരാദേശ ഏവം ഹരിശബ്ദവത് ഗുരുശബ്ദസ്യാപി രൂപം ഭവതി ഹരി ഹരി ഹരേഹ ഗുരുഹു ഗുരു ഗുരവ ഹേ ഹരേ ഹേ ഹരി ഹേ ഹരേഹ ഹേ ഗുരോ ഹേ ഗുരു ഹേ ഗുരവ ഹരിം ഹരി ഹരി ഗുരും ഗുരു ഗുരു ഹരിണാ ഹരിഭ്യാം ഹരിഭി ഗുരുണാ ഗുരുഭ്യാം ഗുരുഭി ഹരേ ഹരിഭ്യാം ഹരിഭ്യ ഗുരവേ ഗുരുഭ്യാം ഗുരുഭ്യ ഹരേ ഹേ ഹരിഭ്യാം ഹരിഭ്യ ഗുരോ ഗുരുഭ്യാം ഗുരവേ ഗുരുഭ്യ ഗുരു പഞ്ചമി ഹരേ ഹേ ഹരിഭ്യാം ഹരിഭ്യ ഗുരോ ഗുരുഭ്യാം ഗുരുഭ്യ ഷഷ്ടി ഹരേ ഹേ ഹരിഭ്യാം ഹരിഭ്യ ഗുരോ ഹരേ ഹരേ ഹേ ഹരിയോ ഹരീണാം ഷഷ്ടി ഹരേ ഹേ ഹരിയോ ഹരീണാം ഗുരോ ഗുരോ ഗുരുണാം സപ്തമി ഹരൌ ഹരിയോ ഹരിഷു ഗുരു ഗുരുഹോ ഗുരുഷു ഗുരുഹോ നാം ത അപ്പൊ ഇകാരാന്തമായ പുല്ലിംഗ ശബ്ദങ്ങളെല്ലാം ഇതുപോലെയാണ്. പക്ഷെ ചില ശബ്ദങ്ങളിൽ വ്യത്യാസം വരും, അതാണ് ഇനി എടുത്തു കാണിക്കുന്നത്. അപൂർവം ചില ശബ്ദങ്ങളിൽ അത് ആ ശബ്ദങ്ങളുടെ സിദ്ധി ഇവിടെ കാണിക്കുന്നു. പക്ഷേ അവിടെ വരുന്ന സൂത്രങ്ങൾ പലയിടത്തും വരുന്നതാണ്, ഒരു ശബ്ദത്തിന് വേണ്ടി ഒരു സൂത്രമല്ല. പക്ഷേ രൂപം ചിലയിടത്ത് വ്യത്യാസം വരും. അപ്പം നേരത്തെ ഒന്നല്ലോ, എന്താണ് നിർജ്ജര ശബ്ദം, നിർജ്ജര ശബ്ദം രാമശബ്ദം പോലെയാണ്, പക്ഷെ അവിടെ വ്യത്യാസം വരുന്നു. ജരായ ജരസന്നിധരസ്യമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രണ്ട് രൂപമാണ്. അകാരാന്തമാണ് ശബ്ദം, പക്ഷെ അതൊരു അപൂർവ ശബ്ദമാണ്. അങ്ങനെ ഒരു വ്യത്യാസം അകാരാന്തത്തിൽ നിർജ്ജര ശബ്ദത്തിനേ വരുന്നുള്ളൂ. അതിന് കാരണമുണ്ട്, അതൊരു സമസ്ത പദമാണ്. ജര എന്ന് പറയുന്ന ജരയായി മാറി ഒരു വ്യത്യാസം വരും. അതുപോലെ ഇകാരാന്തമായ ഒരു ശബ്ദമാണ് സഖി ശബ്ദം. സഖി ഇകാരാന്ത പുല്ലിംഗമാണ്, സുഹൃത്ത് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന സഖി. ഹരിഹി ഹരി ഹരേഹ എന്ന് വരുമ്പോൾ അല്ല അവിടെ രൂപം വരുന്നത്. സഖ സഖായോ സഖായഹ രൂപത്തിന് വലിയ വ്യത്യാസം വരുന്നു. പക്ഷെ ആ ഒരു ശബ്ദത്തിന് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. പക്ഷെ അവിടെ പല സൂത്രങ്ങളും പ്രവർത്തിക്കും, ആ സൂത്രങ്ങളെല്ലാം മറ്റു പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന സൂത്രങ്ങളാണ്. ഓ ഇവിടെ പറഞ്ഞു ഏവം കവ്യാദേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിശബ്ദം പോലെയാണ്. എല്ലാ ഇകാരാന്തവും നമ്മൾ ധരിക്കും, അത് ശരിയാണ് താനും. പക്ഷെ അപൂർവം ചിലടത്ത് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതറിയണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് കവി എന്ന് പറയുന്ന ഒരു പ്രത്യേക ശബ്ദത്തെ എടുത്തു കാണിക്കുന്നത്. അവിടെ ഒരുപാട് സൂത്രങ്ങൾ വരുന്നുണ്ട്, ആ സൂത്രങ്ങളെല്ലാം നമുക്കിനി ആവശ്യമുള്ളതാണ്. എന്നാൽ വിശേഷിച്ച് അതിന് വിധിക്കുന്ന സൂത്രവുമുണ്ട്. ഇവിടെ ശബ്ദം സഖി ശബ്ദം, അർത്ഥവദ്ധാതുര പ്രത്യേക പ്രാതിപതികം എന്നുള്ളത് പ്രകാരം പ്രാതിസഞ്ജ വരുന്നു. പരത്തിലെന്ത് വരുന്നു? പ്രഥമ ഏകവചനത്തിൽ സു വരുന്നു. സഖി സു എന്നിരിക്കുമ്പോൾ ഇവിടെ അടുത്ത സൂത്രം വരുന്നു അനങ് സൗ. അനങ് സൗ എന്താ പറയുന്നത്? സഖ്യു അംഗസ്യ അനങ് ആദേശോ അസംബുദ്ധൗ സൗ. സഖിയുടെ ഷഷ്ടിയാണ് സഖ്യു. അംഗസ്യ അംഗാധികാരമാണ്, ഏഴാധ്യായമാണ്. സഖി അംഗത്തിന്, സഖി അംഗമാണല്ലോ അതിന്, അനങ്ങാദേശം വരുന്നു. എപ്പോ? സുവരമിരിക്കുക. അതും അസംബുദ്ധി. അസംബുദ്ധം എന്ന് പറഞ്ഞാൽ സംബുദ്ധി സംബുദ്ധി ഭിന്നമായ സംബുദ്ധി. സപ്ന വിധിക്കുന്ന സൂത്രമാണ് ഏകവചന സംബുദ്ധി. അപ്പോ സംബുദ്ധിയെ മാറ്റണം, അതാണ് അസംബുദ്ധവും എന്ന് പറഞ്ഞത്. സംബുദ്ധി ഒഴികെയുള്ള സുപരമിരിക്കെ സഖിശബ്ദത്തിന് അനങ് ആദേശം വരും. അംഗാധികാരമായുണ്ട്, അംഗ എന്നുള്ളതും വന്നു. അനങ് എന്ന് പറയുന്നതിന് നകാരയുത്താണ്, അകാര ഉച്ചാരണാർത്ഥമാണ്. ശേഷിക്കുന്ന എന്താണ്? അൻ. അനങ്ങിൽ ശേഷിക്കുന്നത് അൻ. ഈ അനങ്ങ് വിധിക്കുന്ന ഏതിനാണ്? അംഗത്തിന്. ഇവിടെ അംഗം ഏതാണ്? സഖി. ഏത് സൂത്രപ്രകാരമാണ് സഖിക്ക് അംഗസഞ്ജ വരുന്നത്? യസ്മാത് പ്രത്യേക വിധി തദാദി പ്രത്യേകം. അംഗത്തിന് വിധിക്കുമ്പോൾ ഇവിടെ അനങ്ങ് വിധിച്ചപ്പോൾ ഏത് സൂത്രം വരുന്നു? അലോന്തിസ് വരേണ്ടതാണ്. പക്ഷേ അതിനെ ബാധിക്കുന്ന ഏതാണ്? അനേകാൽസിത് സർവസ്യ. പക്ഷെ അതും വരത്തില്ല. എന്തുകൊണ്ട്? മിച്ച. ഇത് അനോ അന്ത്യസ്യ പ്രകാരം അന്ത്യത്തിന് വരണം. പക്ഷെ അനങ്ങില് അകാരത്തെ വിടണം, ഇത്തായുണ്ട്, അകാരത്തെയും വിടണം, ശേഷിക്കുന്ന അന്ന് രണ്ടല്ലുണ്ട് അവിടെ, അകാരവും നകാരവും. അതുകൊണ്ട് അത് അനേകാലാണ്. അനേകാലായി കഴിഞ്ഞാൽ ഏതിനാണോ വിധിക്കുന്നത് അതിന് സർവാദേശമായി വരണം എന്ന് പറഞ്ഞാൽ സഖിയുടെ മുഴുവൻ സ്ഥാനത്തും വരണം അന്ന്. അത് കഴിഞ്ഞാൽ സഖി പോയിട്ട് അവിടെ എന്തിരിക്കും? അന്ന്. ഇപ്പൊ പറയുന്നു അത് പാടില്ല. ഒരു ആദേശത്തിൽ നകാരം ഇത്തായി വിധിക്കുകയാണെങ്കിൽ അത് അന്തിമമായ വർണ്ണത്തിനേ വരാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ സഖിയിലെ ഇകാരത്തിന് അന്ന് വരാവൂ. അപ്പൊ ഇകാരം പോയിട്ട് അവിടെ എന്ത് വരും? അന്ന് വരും. അപ്പൊ എന്തായി? സഖൻ എന്ന് വരും. ഇപ്പൊ സഖി എന്ന് പറയുന്നത് എന്തായി മാറി? സഖൻ. എപ്പോ? സുപരമിരിക്കുമ്പോഴേ ഉള്ളൂ ഈ വിധി. അതും സമ്പുദ്ധിപരമിരിക്കുമ്പോൾ വരാൻ പാടില്ല. അതും പറഞ്ഞു. അവനൂടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അനങ്സൗ. അനങ് എന്ന് പറയുന്നത് അകാരം ഇത്തായി പോയി, അകാരം ഉച്ചാരണം നടത്തും, നകാരത്തിന് ശേഷം ഒരു അകാരമുണ്ട്, പോയി കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? അൻ. അനങ് എന്ന് പറയുന്നതിൽ അന്തിമമായ എന്താണ്? നകാരം. അത് പോയി, അതിന്റെ മുമ്പിൽ ഒരു അകാരമുണ്ട്, അതെന്തിനു വേണ്ടിയാ? പിന്നെ ശേഷിക്കുന്ന എന്താണ്? അൻ. സഖിയിൽ അന്തിമമായ വർണ്ണം ഏതാണ്? ഇക്കാരം. അതിന് അന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? സഖ് അൻ, സഖൻ എന്ന് വരും. സഖൻ സൂന്ന് വരും. ഇപ്പോ സഖി എന്ന് പറയുന്നത് ഇപ്പോ ഇകാരാന്ത ശബ്ദമായിരുന്നു. എന്നുവെച്ചാൽ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അജന്തത്തിന്റെ രൂപങ്ങളാണ്. ഫലന്തത്തിൽ നമ്മൾ എത്തിയില്ല, അജന്ത രൂപങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ സൂത്രം എന്ത് ചെയ്തു? അജന്തത്തെ ഇപ്പോ ഹലന്തമാക്കി. എന്നുവെച്ചാൽ സഖി എന്ന് പറയുന്നത് എന്തായി മാറി? സഖൻ. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് ഹലന്തത്തിന്റെ പ്രക്രിയയാണ്, അജന്തത്തിന്റെ അല്ല. അടുത്തു വരുന്ന സൂത്രങ്ങളെല്ലാം അതുകൊണ്ട് അടുത്തു വരുന്ന സൂത്രങ്ങളെല്ലാം ഇനി വരുന്ന എവിടെയായിരിക്കും? ഹലന്തങ്ങളിൽ വരുന്ന സൂത്രങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇവിടെ ഇകാരത്തിന് അന്ന് വിധിച്ചപ്പോ സഖി എന്ന് പറയുന്ന ശബ്ദം സഖനായി ഹലന്തമായി നകാരാന്തമായി. ഇനി നകാരാന്തത്തിൽ എങ്ങനെയാണോ രൂപസിദ്ധി, അതുപോലെ ഇവിടെ രൂപസിദ്ധിക്ക്. ഇവിടെ സുപരമിരിക്കും. അതുകൊണ്ട് അടുത്തു വരുന്ന സൂത്രങ്ങളെല്ലാം ഇനി നമ്മൾ ഹലന്തത്തിൽ പഠിക്കും. അപ്പോ പെട്ടെന്ന് വീണ്ടും തിരിച്ച് അജന്തത്തിലേക്ക് വരും. പക്ഷെ അജന്തം പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഹലന്തത്തിലേക്ക് പോയി, വീണ്ടും തിരിച്ച് അജന്തത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങി വരും. Thank you.